തടസ്സങ്ങൾ തകർത്തു ഞാൻ മലകളെ ഉടച്ചു ഞാൻ വരികയാ നിനക്കായി പായുമി അരുവിയ ശിവനുടെ ജട പോൽ തടയും ഞാൻ എതിർക്കും ഞാൻ നിൻ കോമുഖം അത് കാണുക ഈ ഭൂമി രണ്ടായി ഞാൻ പിളർത്തിയിടും ഭൂമി വെല്ലും ജീവനീ